പറഞ്ഞിരിക്കുന്ന ബാലസ്യ പ്രതിബിംബം ഇവ കുട്ടികൾക്ക് പ്രതിബിംബം എന്നതുപോലെ പ്രതിബിംബം സത്യമാണെന്ന് തോന്നുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്? ബാലസ്യ പ്രതിബിംബം, കുട്ടികൾക്ക് പ്രതിബിംബം പോലെ എന്ന് പറയുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? ഇതിന്റെ ഉദാഹരണം ഇന്നത്തെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്നത്തെ മീഡിയ. ഈ മീഡിയ എന്ന് പറയുന്ന പ്രതിബിംബമാണ്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കണ്ടാലും മൊബൈൽ സ്ക്രീനിൽ കാണുന്നതൊക്കെ എന്താണ്? പ്രതിബിംബമാണ്. ഈ പ്രതിബിംബങ്ങളൊക്കെ നമ്മൾ എന്താ സത്യമെന്ന കരുതുന്നു. അത് കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ സത്യമെന്ന് വിശ്വസിക്കുന്ന ബഹുജനമല്ല നമ്മളെല്ലാരും എവിടെയെങ്കിലുമൊക്കെ ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നവരായി. ബഹുജനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രതിബിംബ, ഇന്നത്തെ ഈ പ്രതിബിംബ ലോകം എന്ന് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് AI വന്നു കഴിഞ്ഞപ്പോ എന്ത് വീഡിയോ വേണം ഉണ്ടാക്കാം, എന്ത് വാർത്തയും സെറ്റ്. ജനങ്ങള് ഭൗതികമായ വിഷയങ്ങളിലും ആധ്യാത്മികമായ വിഷയങ്ങളിലും എല്ലാം ജനങ്ങളിത് കണ്ടുകഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് യൂട്യൂബില്, ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കിൽ ഇതെല്ലാം അത് ഒരു വിനോദം. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന സിനിമയെ കുറിച്ചല്ല. നമ്മുടെ വാർത്തകൾ, വീഡിയോകൾ, ന്യൂസുകൾ, ഇതിന്റെയൊക്കെ നമ്മൾ മുമ്പിൽ നമ്മൾ ബാലന്മാരും പോലെയാണ്. ന്യൂസും അങ്ങനെയാണ്. കാരണം ന്യൂസ് കുറച്ച് പുറത്തു വരും, കുറച്ചവർ ഹൈഡ് ചെയ്യും, മറച്ചു വയ്ക്കും. അപ്പോൾ എന്താണ് ശരിയായ ന്യൂസ് എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്താണ് ഇതിന്റെ ശരി? ഇന്നത്തെ ലോകത്ത് ഈ ഒരു മീഡിയയിലൂടെയും നമുക്ക് ശരി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അപ്പൊ നമ്മളവിടെ എന്താണ് ബാലസീവ വിവരിക്കുക, നമ്മളെല്ലാം ബാലന്മാരാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സത്യമായി തോന്നുന്നു. അതായത് ഒരു കുറേയധികം കുരങ്ങന്മാര് ഇങ്ങനെ നിരന്നിരിക്കുന്നു, അതിന്റെ മുമ്പിൽ ഇലയിട്ട് വളർന്നു. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ ഇറങ്ങി ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളാരെങ്കിലും കണ്ട? 100% സത്യമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് AI ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് മനസ്സിലായി? എന്തുകൊണ്ടല്ലോ? ഒരങ്ങനെ ഒരിക്കലും ഒരു ഇലയുടെ മുമ്പിൽ ഒന്ന് അടങ്ങി മനുഷ്യൻ ഇരിക്കും പോലെ ഇരിക്കില്ല. ഇവിടെ ഈ ശാസ്ത്രം കേട്ട കാവി വെച്ചുകൊണ്ട് ആദ്യമേ ഇല ചേട്ടൻ മാറി. അത് കാരണം അവർക്കങ്ങനെയില്ല, അവർക്കങ്ങനെ ഡിസിപ്ലിൻ ഇല്ല. അവർക്ക് അവര് നോക്കുന്ന എന്താണ്? ഇത് ഇത് കാണുമ്പോ എന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? അവന്റെ ബുദ്ധി അങ്ങനെയാ പോകുന്നു, അങ്ങടുത്ത് മറിച്ചു പോകുന്നു. അല്ല, ഇത് കഴിക്കുക എന്നുള്ളതല്ല. അപ്പൊ പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു എന്താണോ, നമ്മളതിന് മുമ്പിൽ ബാലന്മാരായി. പണ്ട് സ്വന്തം കണ്ണാടി നോക്കിയിട്ട് അത് പ്രതിബിംബം എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലും ഒക്കെ നോക്കി നമ്മൾ വെറും ബാലന്മാരാകുന്ന ഒരു കാലമായി മാറി. അല്ല ഇപ്പോഴും പ്രായമുള്ളവർ ഞാൻ ചോദിക്കാറു ഈ കയ്യിലൊരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ എന്ത് കാണും? ഭൂരിപക്ഷം പേരും പിന്നെ തന്നെ കാണാൻ ആ കാലമൊക്കെ പോയി, കണ്ണാടിയുടെയും കാണുന്ന പോയി. ഇന്നിപ്പോ പുതിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിടത്തും വലിയ ഒരു എക്സ്പെർട്ടിനല്ലാതെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം, ഞാനിപ്പോ ഈ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്നു, എന്റെ ഈ ശബ്ദം വെച്ചുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞെന്ന് വേണമെങ്കിലും ഒരു ആഡിയോ ഉണ്ടാക്കാം. ഞാൻ ആരെ ചീത്ത പറയുന്നോ എന്ത് പറയുന്നു എന്റെ ഇതേ ശബ്ദം ഉപയോഗിച്ച് ശബ്ദം എടുത്തിട്ട് വേറെ അടിയുണ്ടാവും. അപ്പോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് എന്റെ ശബ്ദത്തിൽ കേൾക്കുന്നവർ പറയും, നിങ്ങൾക്ക് പരിചയമുള്ള ശബ്ദങ്ങൾ പറയും, അത് ഇന്ന ആരുടെ സംസാരിച്ചാണല്ലോ ഇതെവിടെ സംസാരിച്ചു. ഇനി എന്റെ ഒരു ഫോട്ടോ കിട്ടി, ഒരു ഫോട്ടോ മതി, എന്റെ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരാഡിയോ ഉണ്ടാക്കാം. ഒരാഡിയോ ഉണ്ടായിക്കഴിഞ്ഞാല് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇത് ഞാനാണോ പറയുന്നത് അതോ ഇത് ചാറ്റ് GPT. ഒരു തിയേറ്റർ ഉണ്ട്, 25 പേർക്ക് ഇരിക്കാൻ പറ്റിയത്, അതില് ചില ഹൃദയം വന്ന് ഇരുന്നിട്ട് സംസാരിക്കുന്നു. ഒരു ഫോട്ടോ മതിയായിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോ നമ്മളവിടെ എന്താ, നമ്മള് തികച്ചും നമ്മള് ബാലസ്യവ വിപരിക. ഇത് ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ആധ്യാത്മിക രംഗത്ത് ഇപ്പൊ ഇതൊരു വലിയ ചെറിയ മാനസികമായ ചില എന്താണ് മിഥ്യാധാരണകളുള്ള ആൾക്കാർ, അതൊരു മാനസിക പ്രശ്നമൊന്നും ഞാൻ പറയത്തില്ല, ആൾക്കാർ ചെറിയ ചില മിഥ്യാധാരണകളൊക്കെ കാണും ഈ ആധ്യാത്മിക സമയത്ത്. ഇവരെയൊക്കെ വഴിതെറ്റിക്കുന്ന നൂറുകണക്കിന് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ, അവര് ഇതൊക്കെ കണ്ടു ചെന്ന് അഡിക്റ്റായി ജീവിതം ഇതിനു വേണ്ടി കളയുകയാണ് ഒത്തിരി പേര്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ സദ്ഗുരു ഉണ്ടല്ലോ, ഇയാളെ പോലെ വിവരക്കേട് പറയുന്ന ഒരു ഗുരു ഈ കാലത്ത് വേറെ ജീവിച്ചിരിപ്പില്ല. പുള്ളിയുടെ ഒരു വീഡിയോ ആണ്, എന്താണ് നാഗമാണിക്യത്തെ കുറിച്ച്, നിങ്ങളാരെയും കണ്ട നാഗമാണിക്യത്തെ കുറിച്ച് ഒരു വീഡിയോ. പുള്ളി അങ്ങ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. എന്നിട്ട് അതിന്റെ അകത്ത് വലിയൊരു ഉപദേശം കൂടെ എന്താണ്, ആരും നാഗമാണിക്യത്തിന് വേണ്ടി പാമ്പിനെ കൊല്ലരുത്, അത് പാവമാണ്. എന്നിട്ട് ഇയാള് പറയണത് പാമ്പിന്റെ തലയില് മാണിക്യമുണ്ട്, ഇത് നമ്മുടെ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പാമ്പിന്റെ തലയിൽ മാണിക്യമുണ്ട്. അത് ശരിയാണ്, പക്ഷെ ഇയാള് നിന്ന് ഇരുന്നുകൊണ്ട് ഇങ്ങനെ മീഡിയയിലൂടെ പറയുമ്പോ ഇയാൾക്കൊക്കെ ഇയാളെ പോലെ തന്നെ ലക്ഷക്കണക്കിന് കൃക്കന്മാര് അനുയായി ഉള്ളവരാണ്, ഉള്ള ആളാണ്. ഇവർക്ക് ഇത് വിശ്വസിക്കും, ഇതിന്റെ അത് എത്ര ഇതാണ് പറയുന്ന ആള്. കാട്ടിപ്പോയിപ്പോ അവിടെ വെച്ച് ഒരാളിനെ കണ്ടു, അയാളുടെ കയ്യിൽ നാഗമാണിക്യം ഇരിക്കുന്നുണ്ടു, അത് തുണി കൊണ്ട് മൂടിയപ്പം പ്രകാശിച്ചു. പിന്നെ രാത്രി വയസ്സായ സർപ്പങ്ങളുടെ തലയിൽ മാണിക്യം ഉണ്ടാവും, അത് പ്രകാശിക്കും. അപ്പൊ എലി അടുത്തേലും പിടിച്ചേലും അവര് അതിനു വേണ്ടിയിട്ടാണ് നാഗമാണിക്യം. എന്തൊക്കെ കഥകളാ പറയുന്നത്! ഇതിന്റെ ഇനി ഇത് ഒരു വീഡിയോ, ഇനി നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ പാമ്പിന്റെ തല കീറി നാഗമാണിക്യം പുറത്തെടുക്കുന്ന വീഡിയോ, ഇത് രണ്ടുകൂടെ ആൾക്കാർ ചേർത്ത് വെച്ച് നോക്കും. ഇനി വേറൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതാ നാഗമാണിക്യം എന്ന് പറഞ്ഞ് കയ്യിൽ ഒരു നീലക്കല്ല് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് നാഗമാണിക്യം, ഭയങ്കരമായി പ്രകാശിക്കും. അപ്പൊ ഇത് സർവ്വസംഗതികളിൽ നിന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രയാസവും. പക്ഷെ ഈ മനുഷ്യ ഇരുന്നുകൊണ്ട് പറയുന്ന ഒറിജിനലായിട്ടാണ്, ഇയാളതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ച് പറയുകയാണ്. പിന്നെ പുള്ളിയുടെ ഒരു എന്താണ്, കുറച്ച് ചാക്കൊക്കെ എടുത്ത് പൊതിച്ച് തലയിൽ ഒരു വട്ടക്കെട്ടൊക്കെ കെട്ടി ആൾക്കാർ കാണുമ്പോൾ ഇയാളുടെ ഒരു സാധാരണ മനുഷ്യനല്ല, എന്തോ ഒരു ദിവ്യത്വമുള്ള മനുഷ്യനാണെന്ന് ആൾക്കാർക്ക് തോന്നിക്കത്തക്ക ഒരു എന്താണ് വേഷഭൂഷാദികളും അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ നല്ല ഒഴുക്കൻ ഇംഗ്ലീഷിലും കൊണ്ട് സംസാരിക്കുമ്പോൾ സായിപ്പന്മാർക്കും ബദാമന്മാരാണ് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിഭ്രാന്തി ഉള്ളവർ. ഇവരെല്ലാം ഇതങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോ ഇത് വിഭ്രാന്തിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ എത്ര പേരാണ് ബാലസ്യവ വിപരിക ഇത് കണ്ടിട്ട് ഇത് സത്യമാണെന്ന് കരുതുന്നു? ഈ ഒരു വിവരദോഷികാരനും എത്ര പേരാ? എത്ര പേരുടെ ബുദ്ധിയാണ് തെറ്റിപ്പോകുന്നത്? രക്ഷകടങ്കിന് അനുയായികളുള്ളവരാണ്, അവര് കേട്ടു കഴിഞ്ഞാൽ നമ്മളെ അടിച്ചുകൊല്ലും. ഭ്രാന്തന്മാരാണ് കൂടെ നടക്കുന്നതല്ല. പക്ഷെ ഇയാളൊരു തീർത്തും വിവരദോഷിയാണ്. ഇത് കണ്ടോടുകൂടി നേരത്തെ എനിക്കറിയാം, ഇത് കണ്ടോടുകൂടി ഞാനത് ഉറപ്പിച്ചു. ശരി, ഇത് ഇയാൾ പറയുന്ന അബദ്ധമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അങ്ങനെ വ്യക്തത നമ്മൾ കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞു. പുള്ളി പറയുന്ന പോലെ പുരാണത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നാഗമാണിക്കം ഇരിക്കുന്ന കണ്ടു, അത് പ്രകാശിക്കുന്നു. അപ്പൊ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കണ്ടുകൂടി? അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതെന്ന് ശരിയല്ലേ? നിങ്ങളെന്ത് പഠനം നടത്തിയപ്പോ എന്ത് മനസ്സിലായി? അതെങ്ങനെ പറയാൻ പറ്റും? ഒരാൾ കണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ കണ്ടില്ലെന്ന്? ഇപ്പൊ ഒരാൾ നാഗമാണിക്യം ഉണ്ടെന്ന് പറയുന്നു, ഞാൻ പറയുന്നു ഇല്ല, അയാള് വിവരദോഷിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവരദോഷിയായി കൂടി? ഞാൻ വിവരദോഷിയാകല്ലോ, അയാൾ മാത്രം വിവരദോഷിയാവുന്നതിന്. എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടായിക്കൂട? എന്തുകൊണ്ടാണ്? അത്രയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നാഗമാണിക്യം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടി കാര്യം, ഇതൊന്ന് സയന്റിഫിക് അല്ല, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അയാൾ വിവരദോഷിയെന്ന് ഞാൻ പറഞ്ഞ ഞാൻ വിവരമുള്ളവനാകത്തില്ല, മനസ്സിലായോ? സയന്റിഫിക് അല്ല. അതായത് ഈ പാമ്പിന്റെ വിഷം എന്ന് പറയുന്നതിന്റെ ഈ കണ്ണ്, കണ്ണിന്റെ താഴെ നമ്മുടെ ഒരു ചെറിയ സഞ്ചിക്കകത്തായിരിക്കും. നമ്മുടെ ഈ ഉമിനീർ ഗ്രന്ഥി പോലെയുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഈ വിഷം ഉണ്ടാക്കുന്നത്. ഈ വിഷം അതിനകത്തിരുന്നിട്ട് അവിടെ നിന്നൊരു ചെറിയൊരു പോവുചാലുണ്ട്, ആ ചാലിക്കട വന്ന് ഇതിന്റെ പല്ലിന്റെ അകത്തൂടെ ഇത് പുറത്തേക്ക് കുത്തുമ്പോഴത്തേക്ക്, അത് കടിക്കുമ്പോൾ അത് പുറത്തേക്ക് വരിക. ഈ ഇതിനകത്ത് കിടക്കുന്ന വിഷം എന്ന് പറയുന്നത് ഇതിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഉല പോലെ ഇതൊന്ന് പ്രസ്സാവും. ഒരു പേശിയാണ്, ഒരു പേശി കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചിയാണ്. അപ്പൊ ഈ സഞ്ചി എന്ത് ചെയ്യും? പ്രസ്സാവും. പ്രസ്സാവുമ്പോഴത്തേക്ക് നമ്മൾ ബലൂണിനകത്ത് വെള്ളം നിറച്ചിട്ട് പിടിച്ച് ഞെക്കുന്നത് പോലെ സംഗതി പുറത്തു വരും. ഇത് ശരിക്കും ടൈറ്റായ ഒരു ബോക്സിനകത്തായി ഇരിക്കുന്ന ഒരു പേശിക്കകത്താണ്. ഇതിന് ഇവിടെ നിന്ന് ഇറങ്ങി തലയ്ക്കകത്ത് പോകാനുള്ള വഴിയില്ല. ഇനി തലയ്ക്കകത്ത് പോയാൽ തന്നെ ഈ തലയ്ക്കകത്ത് ഈ വിഷത്തിനെ മാണിക്യമാക്കാനുള്ള ഒരു പ്രോസസ്സിംഗും പാമ്പിന്റെ തലയിലില്ല. ഇങ്ങനെ ഒരു വിശ്വാസം വരാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ കാരണം? മുത്തുച്ചിപ്പിയുടെ ഉള്ളില് എന്തുണ്ടാവുന്നു? മുത്തുണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാമ്പിന്റെ തലയിൽ എന്തുകൊണ്ട് മാണിക്യം ഉണ്ടായിക്കൂടാന്നാണ്? ഇതാണ് യുക്തി. ഇപ്പോ ഒരാള് ചോദിക്കുകയാണ്, മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ മുത്തുണ്ടാവുമെങ്കിൽ പാമ്പിന്റെ തലയിൽ എന്തുകൊണ്ട് മാണിക്യം ഉണ്ടായിക്കൂടാ? അങ്ങനെ ചിന്തിക്കാമല്ലോ, അതൊരു യുക്തി ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ ഇല്ലാന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് മുത്തുച്ചിപ്പിയുടെ ജീവശാസ്ത്രം വേറെയാണ്, പാമ്പിന്റെ ജീവശാസ്ത്രം വേറെയാണ്. മുത്തുച്ചിപ്പിയുടെ ഉള്ളിനകത്ത് എന്താണ് ഉണ്ടാകുന്നത്? അതിന്റെ ഉള്ളിനകത്തേക്ക് ഏതെങ്കിലും പാരസൈറ്റുകളോ അല്ലെങ്കിൽ ഒരു മണൽത്തരിയോ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അതിന്റെ കോശങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് ഈ കാർബൺ പോലെയുള്ള ചില സാധനങ്ങൾ അത് സെക്രേറ്റ് ചെയ്യും, അത് വിസർജിക്കും കോശങ്ങൾ. അത് വന്ന് ഇതിനെ പൊഴി പൊതിയും. എന്നുവെച്ചാൽ ഇതിനി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക, പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞ് എന്ത് ചെയ്യും? അതിനെ വളരെ സോഫ്റ്റായ ഒരു ഉണ്ടയാക്കി മാറ്റി വെക്കും. പിന്നെ അതുകൊണ്ടുള്ള ശല്യം വിത്തുച്ചുപ്പിക്കും ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് മുത്തുണ്ടാവുന്നത്. ഒരു മണൽത്തരി കയറിയാൽ മതി, അതിന് ചുറ്റുപറ്റിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ ഒരു കെമിക്കൽ പ്രോസസ്സിംഗ് നടന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം. ഈ പാമ്പിന്റെ തലയിലില്ല, അങ്ങനെ ഒരു കെമിസ്ട്രി അവിടെ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും പാമ്പിന്റെ തലയിൽ ഒരു കാരണവശാലും നിലവിലുള്ള ഒരു പാമ്പിന്റെയും തലയിൽ ഇതുപോലെ മുത്തുച്ചിപ്പി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മുത്തുച്ചിപ്പി മുത്തുണ്ടാക്കിയെടുക്കുന്നതിന് പോലെയുള്ള എന്താണ് ഒരു സംവിധാനം ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സയന്റിഫിക് നോളജും ക്രിട്ടിക്കൽ തിങ്കിങ്ങും രണ്ടും വേണം. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർ ആണോ ഇതൊക്കെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലായോ? ഞാനീ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരും ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കും. എന്തുകൊണ്ട്? അതൊക്കെ ഉള്ളവരും സയന്റിഫിക് നോളജ് എന്നെക്കാളും സയൻസ് പഠിച്ചവരും ഇയാള് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ തലയിൽ മാണിക്യം ഉണ്ടെന്ന് വിശ്വസിക്കും. എന്തുകൊണ്ട്? ഒരു വിഭാഗം ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഈ സയൻസ് ഒക്കെ പറയുന്നതിനപ്പുറമാണ്. എന്തോ ചില അറിവ് ഇയാൾക്കുണ്ട്. അപ്പൊ സയൻസിനപ്പുറമുള്ള എന്തോ ചില പാഠങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ വേഷവും മട്ടവും കണ്ടില്ലേ? അപ്പോ ഇയാള് പറയുന്നത് ഈ സയൻസ് പഠിപ്പിക്കാത്ത എന്തോ ചില പാഠങ്ങളാണ്. അപ്പൊ പാമ്പിന്റെ നിലയിൽ അതുണ്ടായിരിക്കും, സയൻസിനൊന്നും ഒരിക്കലും അവിടെ എത്താൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിട്ട് ഇയാള് പറയുന്നതിനെ വിശ്വസിക്കും. ഇതിനാണ് എന്ത് പേര് പറയുന്നത്? എന്താ പറയുന്നു? ഇതിനാണ് അന്ധവിശ്വാസം. ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു അന്ധവിശ്വാസം ഇയാള് പറയുന്ന കാര്യങ്ങളിൽ അന്ധവിശ്വാസത്തെ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പോ അവർ പറയും മനുഷ്യർക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും അതിങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് അറിയാൻ പറ്റും. അപ്പൊ അവര് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പ് കാണും എന്ന് പറഞ്ഞിട്ട് അവർക്കറിയാവുന്ന അവരുടെ ഭൗതികമായ വിജ്ഞാനത്തെ മാറ്റിവെക്കാനും അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഈ ഒരു വിഷയത്തിനെങ്കിലും മാറ്റിവെക്കാനുള്ള അന്ധമായ വിശ്വാസം അന്ധത അതും അവരുടെ മനസ്സിൽ കയറിക്കൊള്ളും. അവിടെയും ഗുരു പറഞ്ഞ പോലെ എന്താണ് ബാലസൈവ ഇവര്, ഇവരൊക്കെ ബാലന്മാരാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനും ബാലനാണ്. ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമെല്ലാം ബാലന്മാരാണ്. അപ്പൊ ഇന്നത്തെ ലോകത്ത് തന്നെ ഒരു പ്രസക്തിയുണ്ട്. ആധ്യാത്മിക രംഗത്ത് തന്നെ ഇത്തരം ഒരുപക്ഷെ ഇയാള് പറയുന്നത് ഇയാളുടെ വിഭ്രാന്തിയായിരിക്കും. ഇയാള് കാട്ടിപ്പോയപ്പോ ആരെങ്കിലും ഒരാൾ ഒരു കല്ല് കാണിച്ചു കൊടുത്തിട്ട് നാഗമാണിക്കണമെന്ന് പറയുമ്പോൾ ഇയാളങ്ങ് വിശ്വസിച്ചിരിക്കും. ഈ നാഗമാണിക്കം എന്ന് പറയുന്ന സാധനങ്ങളെ പലരും കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ടുവന്ന് രാവിലെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായ എന്താണ്, അത് കൃത്രിമമായി രാസവസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ചില സാധനങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇപ്പൊ ഒരുപാട് കൃത്രിമ രത്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരുപാട്. അപ്പൊ ഈ മാണിക്യത നമുക്ക് ലാബിൽ ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ആവശ്യം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചില കല്ലുകൾ ആണെന്ന് പരീക്ഷണം നടത്തി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ശാസ്ത്ര സമൂഹം പൂർണമായും തള്ളിക്കളഞ്ഞ ഒന്നാണെന്ത് ഇന്ന് നാഗമാണിക്യം എന്ന് പറയുന്നു. പക്ഷെ അത് ഒരാള് വിശ്വസിച്ച് പറയുകയും ഇനി ഒരാളെടുത്ത് കാണിച്ചത് നാഗമാണിക്യമാണെന്ന് ഇയാൾക്കെന്താ ഉറപ്പ്? അയാൾ കണ്ടു എന്ന് പറയുന്നത് ശരിയെന്ന്, കണ്ട ഒരു സാധനം ഒരാളുടെ കയ്യിന്റെ ഒരു മാണിക്യം ഇരിക്കുന്ന ഇത് നാഗമാണിക്യം എന്ന് ഇയാളങ്ങനെ ഉറപ്പിക്കും. ഇയാൾ കണ്ട ഇത് എടുക്കുന്നു ഇല്ലെന്ന്, പിന്നെ ഇത് നാഗമാണിക്യം എങ്ങനെ അയാൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിച്ചത്ത് വെച്ച് അത് പ്രകാശിക്കില്ല, പിന്നെ എന്താണ് പറയുന്നതാണ് അവിടെ കൊണ്ടുവന്നിട്ട് ഇരുട്ടത്ത് വെച്ചിട്ട് ഒരു തുണി അതിന്റെ പുറത്തോട്ട് വെളുത്ത തുണിയിട്ടപ്പോ പ്രകാശം വന്നു അപ്പൊ വെളിച്ചത്ത് പ്രകാശിക്കാത്ത കുമ്പിളുകളുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുമ്പിളുകൾ എന്താ നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഉണ്ട്. ഞാന് ഒരു ദിവസം ഇങ്ങനെ രാത്രി നടന്നു വരുമ്പോഴത്തേക്ക് ഇരുട്ടത്ത്, ഇന്നിപ്പോ അങ്ങനെ ഇരുട്ടത്ത് നടക്കാന്നൊക്കെ പറ്റില്ല, എല്ലാവരും വെളിച്ചമാണ്. നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, ഞാൻ പോകുന്നതിന് രണ്ട് സൈഡിലും ഇങ്ങനെ മണ്ണ് വെട്ടി താഴ്ത്തിയ ഒരു വഴിയാണ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ച് സൈഡിലെല്ലാം ഒരു വെളിച്ചം. ഇതെന്തായി വെളിച്ചം? ഞാൻ പതുക്കെ അവിടെ ഇരുന്നിട്ട് നോക്കിയപ്പോ മൊത്തം തിളങ്ങുകയാണ് ആ പ്രദേശം മുഴുവൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരുപടിയും കിട്ടിയില്ല, അവിടെ ഇരുട്ടാണ്. ഞാൻ പതുക്കെ അവിടെ ഇരുന്നിട്ട് ഈ തിളങ്ങുന്ന ഒരു സാധനം കൈ കൊണ്ട് വരച്ചു പറിച്ചെടുത്ത്, പറിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവച്ച്. ഒന്ന് രാത്രിയല്ലേ, ഒന്നും മനസ്സിലാകുന്നില്ല. രാത്രി നോക്കുമ്പോ വീട്ടിൽ കൊണ്ടുവച്ചോ, തിളങ്ങുന്നില്ല, ഒന്നുമില്ല. രാവിലെ അടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോ എന്താണ്, ശരിക്കും അതൊരു തെങ്ങിന്റെ വേരാണ്. ഇങ്ങനെ ചെത്തിയപ്പോ വെട്ടിമുറിച്ച തെങ്ങിന്റെ വേര്, ആ തെങ്ങിന്റെ വേരിന്റെ അറ്റത്ത് ഒരു ഫംഗസ് ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ ഫംഗസാണ്, കാണാനൊന്നുമില്ല. അപ്പൊ ഈ ഫംഗസാണ് രാത്രി തിളങ്ങുന്നത്. അപ്പൊ ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന സസ്യങ്ങളുണ്ട് രാത്രി തിളങ്ങുന്നു. തിളങ്ങുന്നതെന്ന് വെച്ചാൽ രാത്രിയിലെ നിശാസലഭങ്ങളെ ആകർഷിക്കാനും പരാഗണം നടത്താനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ തിളങ്ങുന്നു എന്ന് വിചാരിച്ചാൽ അവരെ അത്ഭുതമൊന്നുമില്ല. പല വസ്തുക്കളും രാത്രി ഇരുട്ടത്ത് തിളങ്ങും. എന്തിന്? ഇപ്പൊ നക്ഷത്രം മേലുണ്ടെങ്കിൽ ഇപ്പൊ തിളങ്ങുന്നുണ്ട്, നമ്മൾ നോക്കിയാൽ കാണും. രാത്രിയല്ലേ തിളങ്ങത്തുള്ളൂ. ഇതൊക്കെ നാഗമാണിക്കം എന്ന് പറയാൻ പറ്റും. ഇയാൾ എന്തൊരു വിഡ്ഢിയാണ്. ഉപ്പന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാല് ഉപ്പൻ പോയിട്ട് മൃഗസഞ്ജീവിനി എന്ന പള്ളി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കെട്ടലേക്ക് പോകുന്നു. ഞാൻ കുട്ടികാർത്തി ഉപ്പന്റെ കുട്ടിയെ പിടിക്കാൻ അന്വേഷിച്ചു കിടന്നിട്ടുണ്ട് വീട്ടില്. പിന്നെ വഴക്ക് പറഞ്ഞാണ് ഗവേഷണം അവസാനിപ്പിച്ച് ഇത് കേട്ടിട്ട് അപ്പൊ ഒരു സാധനം കിട്ടും. എന്താണ് അതിന്റെ പേര്? മൃഗസഞ്ജീവിനി എന്നല്ല അതിന് പറയുന്നത്, അതിന് വേറൊരു പേരാണ് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് മൃഗസഞ്ജീവിനി എന്നല്ല പറയുന്നത്, എന്താ പേര്? അതുകൊണ്ട് ചെമ്പിനെ തൊട്ടാ സ്വർണമാവും. ഇത് നമ്മുടെ വീട്ടിൽ അന്ന് പണിക്കാർ വരും ജോലിക്ക്, ഇവര് നമുക്ക് പറഞ്ഞിരുന്നു കഥയാണ്. കാരണം അവിടെ ചേട്ടത് ഉപ്പം കൂടി വെച്ചിരിക്കും. ഉപ്പം കൂടി വെച്ചിരിക്കുമ്പോ ഇതിന്റെ കുട്ടി അതിനകത്ത് തിരുപ്പുണ്ട്. ഈ കുട്ടിയെടുത്ത് നമ്മൾ കൊണ്ടുവന്ന് കമ്പി കൊണ്ട് കെട്ടി വീട്ടിൽ കൊണ്ട് കെട്ടിയിടണം. കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഉപ്പ എന്ത് ചെയ്യും? പോയി എന്താ എന്റെ പേര്? അത് മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ആയുർവേദ മരുന്നിന് ഉപയോഗിക്കുന്നത്. കിരടക്കൊടി, കിരടക്കൊടി, ആ കിരടക്കൊടിയുടെ സ്പെഷ്യൽ സാധനം. കിരടക്കൊടിയല്ല, കിരടക്കൊടി എന്ന് പറയുന്നത് ഒരു ഇലയാണ്. ആ അതിനൊക്കെ ഉപയോഗിക്കുന്ന കിരടക്കൊടി വരെ ഈ സാധനം ഇത് കൊണ്ടുവന്നിട്ട് ഇത് ഇതുള്ള മലയുടെ പേരും അവർക്ക് അറിയാം. സഹ്യപർവ്വത്തിലെ ഒരു മല, അവിടെ പോയി ഇത് കൊണ്ടുവന്നിട്ട് ഈ ഇരുമ്പി തുടമ്പോ ഇത് അറ്റുപോകും, കുട്ടിയെ മോചിപ്പിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇത് വിജയിക്കാത്ത കാര്യം വെച്ചാൽ ഈ ഉപ്പൻ കൂട് വയ്ക്കുന്നത് ഈ മുളയുണ്ടല്ലോ, മുള്ളു മുളയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇത് കൂട് വയ്ക്കും. കാക്കയെന്നും വന്ന് എന്റെ കുട്ടിയെടുത്തായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ കുഞ്ഞിനെ പോയി എടുക്കുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ്, വലിയ വളംകൂട്ടിന്റെ ഉള്ളിലാണ് ഇത് വയ്ക്കുന്നത്. ഒന്ന് രണ്ട് മണിയൊക്കെ ശ്രമിക്കുന്ന മറ്റുള്ളവർ കണ്ടുപിടിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഐഡിയ പറഞ്ഞപ്പോഴത്തേക്ക് അത് ബാൻ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷണം നടത്തിയത് നീലക്കൊടുവേലി, അത് തന്നെ നീലക്കൊടുവേലി. ആ നീലക്കൊടുവേലിയിൽ എല്ലാം പറ്റില്ല. ഈ സ്വർണത്തെ ചെമ്പിന് സ്വർണമാക്കുന്ന കൊടുവേലിയുണ്ട്. അതുകൊണ്ട് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടെന്ന് ഈ പണിക്കാർ പറയും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടപ്പോ നമ്മളൊക്കെ ചെറിയ കുട്ടികളില്ല, ഇത് വിശ്വസിച്ച് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കും. നമ്മൾ പോയി എന്താണ് ഇതിനെ കൊടുവേലി കൊണ്ടുവരുന്നതും വീട്ടിലുള്ള എല്ലാ ചെമ്പിനും കൊണ്ട് തൊടുന്നതും സ്വർണമാകുന്നതും അത് വിറ്റ് വലിയ പണക്കാരനാകുന്നു നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ വിഡ്യാനിരുന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് വിശ്വസിക്കുകയാണ്. ഒരിക്കലും സർപ്പത്തിന്റെ തലയിൽ മാണിക്കം ഉണ്ടാകത്തില്ല. എന്നിട്ടൊരു വലിയ ഉപദേശം എന്താണ്? ആരും പാമ്പിനെ കൊല്ലരുത് എന്നെടുക്കാൻ വേണ്ടി. വലിയ പാപമാണ് പാമ്പിന്, വലിയ യോഗിയുമായിട്ടുള്ള ആഗ്രഹം. പിന്നെ പാമ്പും ഇങ്ങയുടെ കുറെ സ്യൂഡോ സ്പിരിച്വാലിറ്റി വ്യാജ ആത്മീയതയും കൂടെ അതിന്റെ കൂടുത്തി ചേർത്തു. പാമ്പ് അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്ര പേരിൽ കറുപ്പ് കറുപ്പിനെ കറുപ്പിനെ സ്വർണ്ണമാക്കാൻ അങ്ങനെയൊക്കെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആൽക്കമി എന്ന് പറയുന്ന അതാണ്, സ്വർണ്ണ ചെമ്പിനെ സ്വർണമാക്കുന്നതാണ്. നടക്കുന്ന കാര്യങ്ങളല്ല, പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചേക്കും. ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ഇല്ല ഒരിക്കലും നിർമ്മലാദേവി ഇതുപോലുള്ള ഒരുപാട് തള്ളു തള്ളുന്നയാളാണ്. ഒരുപാട് തള്ളുകൾ തള്ളു നിർമ്മലാദേവി ഒരിക്കലും വിശ്വസിക്കുന്നു. കുറച്ച് സയൻസ് വന്നിതൊക്കെ ചേർത്തിട്ട് ഭയങ്കര എന്തൊക്കെ വിഡിത്തങ്ങളാണ് പറയുന്ന ഉള്ളി. ആകാശത്ത് നിന്ന് കുട്ടികൾ വന്ന് വീണ ഒക്കെ അസംബന്ധമാണ്. ടാറച്ച് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ അങ്ങനെ പറഞ്ഞ് ആൾക്കാർ അതും ഇതുപോലെ കുറേ വെട്ടികളുണ്ട് ഇങ്ങനെ. പിന്നെ നിർമ്മലാനന്ദഗിരി ചെയ്യുന്ന പുളിക്കുന്നൊരു തമാശാണ്, ആൾക്കാർ ഇങ്ങനെയിട്ട് ഉഴപ്പിക്കുക എന്ന് വെച്ചിട്ട് ഉള്ളി അതിനിങ്ങനെ ഉള്ളുകൊണ്ട് രസിക്കുന്ന ഒരാളാണ്. ഇതുകൊണ്ട് കാശുണ്ടാക്കാനൊന്നുമില്ല, പുളിക്കുന്നൊരു രസം. ഇതൊക്കെ ഇങ്ങനെ പറയുക, ആൾക്കാരെ ഇങ്ങനെ വിപ്രവിപ്പിക്കുക, പുളിക്കറിയാം ഇത് പറയാണ് അറിഞ്ഞുകൊണ്ട് പറയുന്നു. ഇയാളങ്ങനെ അല്ല, ഇത് ശിഷ്യന്മാരെ ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും പണം ഉണ്ടാക്കാനും പിന്നെ ആൾക്കാരെ വെട്ടികളാക്കാനും ചിലപ്പോ സ്വയം വെട്ടിയായിട്ട്. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ ബാലസ്യ വിപര്യ എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോ വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ഒരു വീഡിയോ ഒരു ന്യൂസ് നമുക്ക് അവര് പകുതി പറയും പകുതി പറയത്തില്ല, കുറച്ച് വെളിപ്പെടുത്തും കുറച്ച് ഹൈഡ് ചെയ്യും. പൊളിറ്റിക്സിലാണെങ്കിൽ ഒരു രക്ഷയും, കാരണം പൊളിറ്റിക്സ് പരസ്യങ്ങള് ഇങ്ങനെയുള്ള ഈ പ്രൊമോഷൻ വീഡിയോകള് അല്ലാതെയുള്ള വീഡിയോകള് ആത്മീയ വീഡിയോകള് ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് ഓരോരോ ഗുരുക്കന്മാരിൽ നിന്ന് പറയുന്നത്, കൈയ്യെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു തന്നെ ഉടനെ ബോധങ്ങൾ, ഉടനെ പിന്നെ അവന്റെ ചരിത്രം പറയുക. ഹിപ്നോട്ടിസത്തിൽ പോലെ ഇങ്ങനെ കൈയ്യെടുത്ത് കാണിച്ച ആരെയും മയക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ കാണിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഈ വീഡിയോ കാണിക്കുന്ന മാജിക്ക് പോലും എങ്ങനെ വെച്ചാൽ, നമ്മുടെ മുമ്പിൽ വെച്ച ഒരാൾ മാജിക് കാണിക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പെർട്ടിനെ നമ്മളെ പറ്റിക്കാൻ പറ്റും. പക്ഷേ ഇവര് ഈ വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഇവർ 10 ക്യാമറ പത്തെടുത്ത് വെക്കും, പല ആംഗിളിൽ ഇതിനെ ഷൂട്ട് ചെയ്യും, പല ആംഗിളിൽ ഷൂട്ട് ചെയ്ത് ഇതിനെ യോജിപ്പിച്ച് നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പം ഇയാളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ മേജിക്കുകയാണ്. ഇയാളൊന്നും ചെയ്യണ്ട, ഇയാൾ വെറുതെ ഇങ്ങനെ കൈ ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണ്, അയാളുടെ കയ്യിലൊരു മോതിരം ഇരിക്കുന്നു. എന്തുകൊണ്ട്? മോതിരം വരെ ഷൂട്ട് ചെയ്യും, കൈ വരെ ഷൂട്ട് ചെയ്യും, എല്ലാം കൂടെ യോജിപ്പിച്ച് കയ്യിൽ മോതിരം ഇരിക്കുന്നതായിട്ട് കാണിക്കും. അപ്പൊ മാജിക്ക് പോലും ഇന്ന് സ്റ്റേജ് മാജിക്കിലിന്ന് ക്യാമറ കാണിക്കുന്നുണ്ട്. യൂട്യൂബിലും മറ്റും വരുന്ന ഇതെല്ലാം എന്താണ്, 3-4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു വാർത്ത വിശ്വസിക്കാൻ വയ്യ, ഒരു വീഡിയോ കണ്ടാൽ വിശ്വസിക്കാൻ വയ്യ, ഒരു കാര്യത്തിൽ മനുഷ്യന്. ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകണമെന്നെങ്കിൽ നല്ല എക്സ്പെർട്ടായിരിക്കും. വീഡിയോഗ്രാഫിയെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ഒരാൾക്ക് അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് നോളജ് ഉണ്ടായിരിക്കണം. നമ്മൾ വെറുതെ ചിന്തിച്ചാലും യുക്തി വിചാരം ചെയ്താലൊന്നും പറ്റില്ല. യുക്തി വിചാരമൊക്കെ ഇവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു പോവാണ്. അതല്ലേ ചോദിക്കുന്നത്, മുത്തുച്ചിപ്പിയുടെ ഉള്ളില് മുത്തുണ്ടാവുമെങ്കിൽ പാമ്പിന്റെ തലയിൽ എന്തുകൊണ്ട് മാണിക്കം ഉണ്ടായിക്കൂടാന്ന് ചോദിച്ചാൽ അതൊരു യുക്തിയല്ലേ? അപ്പൊ യുക്തി വിചാരം കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. അവിടെ സയന്റിഫിക് ആയിട്ടുള്ള അറിവ് വേണം. ചിലടത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, വെറും യുക്തി വിചാരം പോലെ. എന്നുവെച്ചാ അത് വളരെ സംശയത്തോടുകൂടി തന്നെ നമ്മൾ വൈകാരികമായി ഒരുപാട് ഈ ന്യൂസുകളിൽ നമ്മളിങ്ങനെ ടി വിയിലും അവിടെ ഇവിടെയൊക്കെ കാണിക്കും. ഈ ന്യൂസുകളിൽ നമ്മൾ വൈകാരികമായി, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ന്യൂസുകളിൽ അവിടെ ആൾക്കാർ പട്ടിണി കിടപ്പുണ്ട്. പക്ഷെ അവിടെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ പാത്രവുമായിട്ട് ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നിടത്ത് നിന്ന് തള്ളുന്നത് കാണിക്കുന്നുണ്ട്. അവരെ ഒരു ചെറിയ പാത്രം നമുക്ക് വളരെ സങ്കടം തോന്നും. ഈ പാത്രമായിട്ട് ആൾക്കാർ അവിടെ പട്ടിണി ഉണ്ടെന്നുള്ളത് ശരിയാണ്, ഭക്ഷണത്തിന് ആൾക്കാർ തള്ളുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് പാത്രത്തിലല്ല, അവരുടെ വലിയ കണ്ടെയ്നറുകളിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ചെറിയ പോക്കറ്റുകളിലാക്കി, ചെറിയ പോക്കറ്റുകളിലാണ് കൊടുക്കുന്നത്, വെച്ചാൽ ചെറിയ ബോക്സുകളിൽ. അപ്പൊ ബോക്സുകളിൽ കൊടുക്കുന്ന ഭക്ഷണം പാത്രം നീട്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇത് പണ്ടം കണ്ട എന്തോ എവിടെയോ കൊടുത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായി കാണിക്കുന്നതെന്ന് ആർക്കും ഒരു പ്രയാസമുള്ള കാര്യമില്ല. ഒരാളെ കൊല്ലുന്ന അതൊന്നും ഷൂട്ട് ചെയ്യും വേണ്ട ഇന്ന്, പണ്ട് ഷൂട്ട് ചെയ്യുന്നു. ഇനി AI എന്ത് ചെയ്യും, ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഒരു പാത്രവും ഒരു കുട്ടിയും കൊടുത്താൽ മതി, കയ്യിലെ പാത്രമായിട്ട് കുട്ടിയെ ഉണ്ടാക്കിയെടുക്കും, ഒരു പ്രയാസമില്ല. ഇങ്ങനെ സർവത്ര എന്താണ് മനുഷ്യനെ ബാലസീവ വരി, കുട്ടികളെ പോലെ നമ്മളെ ഭ്രാന്തിയിലാക്കുകയാണ്. അപ്പൊ എന്ത് വീഡിയോ ഉണ്ടാലും ഒരു വീഡിയോ എന്താണ് ഒരു പക്ഷേ ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് വളരെ എത്ര ശ്രദ്ധിച്ചു നോക്കിയാലും ശരി, ഇങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്ക് അവർ മുട്ടയിടുന്നു. മുട്ട ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആ മുട്ട വിരിയുന്നു, താഴെ ഇനി തൊടാറാകുമ്പോൾ എന്ത് ചെയ്യും, ആ മുട്ട വിരിഞ്ഞ് അതിന്നൊരു പക്ഷി, ആ പക്ഷി വീണ്ടും മേളോട്ട് പറഞ്ഞു കുറേ വിരിഞ്ഞാലും അതൊരു മുട്ടയിടുന്നു. ആ മുട്ട ഇങ്ങനെ താഴോട്ട് വന്ന് തറയി വീഴുന്ന മുമ്പേ അതിൽ നിന്നൊരു പക്ഷി അതും പറക്കും. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മുട്ടയിടും, ഒറിജിനൽ പക്ഷിയാണ്. സാധാരണക്കാരൻ ഇതിനെ കുറിച്ച് അറിയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും അപ്പൊ പക്ഷികളുടെ ലോകത്തുണ്ടെന്ന് അതിനെ അവിശ്വസിക്കാൻ, ആ ഫോട്ടോ കൊണ്ട് അവിശ്വസിക്കാനും ഒറിജിനൽ പക്ഷിയാണ് അത് പറക്കുന്നത്. മുട്ടയും ഒറിജിനൽ ആണ്. മുട്ട വിരിയുന്നതും യഥാർത്ഥത്തിൽ എങ്ങനെയാണോ വിരിയുന്നത്, ഇതൊരു കഥയിലുള്ളതാണ്. പക്ഷെ അതിനെ ഇന്നൊരു വീഡിയോ ആക്കി മാറ്റി കഴിഞ്ഞപ്പോ ഇത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാലോ, ചെറിയ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്വസിച്ചു ഇതൊക്കെ സത്യമാണെന്ന് കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ഈ പറഞ്ഞ കാര്യം എന്താണ്, നമ്മളെ ഇന്നത്തെ ഈ മീഡിയ ലോകം അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കേൾക്കുന്നതും കാണുന്നതും വലിയൊരാളെ വരെ നമുക്ക് ഭ്രാന്തി ഉണ്ടാക്കുകയാണ്. സത്യം എന്തെന്ന് തിരിച്ചറിയാൻ ഒരു വഴിയില്ല. പക്ഷി ഇങ്ങനെ ആകാശത്തിൽ മുട്ടയിടുന്നത് പണ്ടേ ഇങ്ങനെ പരിഹരിക്കുന്നുണ്ട്. ശരിക്കും അതിന് വാസ്തവമുള്ള കാര്യമാണ്. ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇങ്ങനെ അത് കഥയാണോ അത് ശരിക്കും പറഞ്ഞത്, പക്ഷി ആകാശത്ത് നിന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ താഴെ പറഞ്ഞപ്പോ എന്നിട്ട് കുഞ്ഞായിട്ട് പറന്നു പോകുന്നു. ഇത് ക്യാമറയുടെ ടെക്നിക്കാണ്, അത് വളരെ വ്യക്തമായി കാണിക്കുകയാണ്. ഇതിനെ പറയുന്നത് എന്താണ്, ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് ഹൈപ്പർ റിയാലിറ്റി എന്നാണ്. ഹൈപ്പർ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ AI വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ നാല് പേരെ ഇവിടെ നാല് കുരങ്ങന്മാരാക്കാം, എന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് നാല് കുരങ്ങന്മാർ കേട്ടോണ്ടിരിക്കുന്നു, ഈസി ആയിട്ടുണ്ടാക്കാം. നിങ്ങൾ മതി, ഈ നാല് മനുഷ്യർ മതി, നാല് കുരങ്ങാവും. നോക്കുമ്പോഴത്തേക്ക് എന്താണ്, നാല് കുരങ്ങിനോട് സംസാരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചിരിക്കും. ഫോട്ടോയാണ്, ഈ മുറിയാണ്, ഞാനാണ്, എല്ലാം ഒരു വ്യത്യാസമില്ല. ഈ സത്യമാണോ എന്ന് ചോദിച്ചാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി എന്ന് വെച്ചാൽ. ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പേ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് റിയാലിറ്റി. ഹൈപ്പർ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇതിനേക്കാളും സത്യമായി തോന്നുന്നു നാല് കുരങ്ങന്മാരിവിടെ ഇരിക്കുന്നു. കാരണം ഈ കുരങ്ങന്റെ എല്ലാ ചേഷ്ടകളും അതി കാണിക്കും. അവർ കാല് കൈയും കാലും അനങ്ങുന്നു, മാലണങ്ങുന്നു, വേണ്ടിയിരുന്ന അവർ ചോദ്യം സംസാരിക്കുന്നതായിട്ട് എല്ലാം ഒറിജിനലായിട്ട് കാണിക്കും. കാണിച്ചു കഴിഞ്ഞാൽ അത് റിയാലിറ്റി എന്നല്ല പറയേണ്ടത്, ഹൈപ്പർ റിയാലിറ്റി എന്നാണ്. ഈ ഇന്നത്തെ മീഡിയ സൃഷ്ടിക്കുന്നത് ഹൈപ്പർ റിയാലിറ്റി ആയതുകൊണ്ട് നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം സാറിന് കാണുമ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോ ഈ മരുമരീചികയും പ്രതിയും പോകുന്നു ആവശ്യമില്ല. ഇന്ന് മീഡിയ തന്നെ നമ്മളെ ന്യൂസുകൾ ഇപ്പൊ നോക്കുക, ഈ നമ്മുടെ ഈ ചാനലുകളെല്ലാം ഇവരീ ചാനലുകളുടെ ന്യൂസ്. ചാനലുകൾ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്യമാണ്. പരസ്യം കൊണ്ടാണ് ഇത് ഓടുന്നത്. ആരും വെറുതെ ചാനലിന് വേണ്ടി പൈസ വെറുതെ കളയത്തില്ല. പരസ്യം എന്ന് പറയുന്നത് കാശുകാരനാണ് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാ ന്യൂസുകളിലും ഇവര് ഈ കാശ് കൊടുക്കുന്നവന്റെ, പരസ്യത്തിന് കാശ് കൊടുക്കുന്നവന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവര് ന്യൂസ് കൊടുക്കുന്നു എല്ലാവരും. അപ്പൊ നിങ്ങൾ സ്ഥിരം പരസ്യം കൊടുക്കുന്ന സ്വർണ്ണക്കടക്കാരനാണോ? സ്വർണ്ണക്കടക്കാരനെതിരായിട്ടൊരു ന്യൂസ് വരുത്താൻ വലിയ പ്രയാസമാണ്. പിന്നെ ഇത് പുറത്തു വരുന്ന ഇവൻ പരസ്യം കൊടുക്കാത്ത ഏതെങ്കിലും ഒരാൾ ഇത് പുറത്തു വിടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പുറത്തു വരും. ചാനലിലൂടെ അത് പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോ ഇതിങ്ങനെ മീഡിയ നമ്മളെ ന്യൂസ് കേൾക്കുമ്പോൾ ഇവർക്കെതിരായിട്ട് പുറത്തു വരണമെങ്കിൽ ഇവർ ചാനലുകളും കൊടുക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരെങ്കിലും ഇത് പുറത്തിടുമ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ഇത് വിളിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇവർ ആ ന്യൂസ് പുറത്തു കൊടുക്കും, അതുവരെ ഇത് പുറത്തു കൊടുക്കില്ല. എന്തൊക്കെ ഇപ്പൊ തന്നെ ധർമ്മസ്ഥലം കണ്ടല്ലേ, അവിടെ നൂറുകണക്കിന് ശവശരീരം കുഴിച്ചിട്ടെന്നും പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നമുണ്ടാക്കി. ഇപ്പൊ അവ ഇന്നലെ വരെ കുഴിച്ചിട്ടെന്നും പറഞ്ഞ് ഇവരെ കൊണ്ട് തോണ്ടിച്ചോണ്ടിരുന്നു പറയണ ഞാൻ വെറുതെ പറഞ്ഞാണ്. പോലീസിനോട് അവൻ തന്നെ പറഞ്ഞു, ഞാനത് വെറുതെ ഒരു കഥ ഉണ്ടാക്കിയാണ്. അവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, അതിന്റെ ചെയർമാൻ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്താണ്, സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് എന്തെങ്കിലും ഇങ്ങനെ പ്രചരിക്കുക. അപ്പൊ എല്ലാരും വിചാരിക്കും ഒന്നുമില്ലാതെ ഇതൊക്കെ പറയും, എന്തെങ്കിലും കാണും അവിടെ ഇങ്ങനെ പറയും, ഒന്നുമില്ലാതെ പറയും, എന്തെങ്കിലും കാണും. അപ്പൊ സത്യവും അസത്യവും തിരിച്ചറിയാന്നുള്ളതല്ല, ഹൈപ്പർ സത്യമാണ് നമ്മളിന്ന് ഈ മീഡിയയിലൂടെയൊക്കെ കാണുന്നു. ഇതൊക്കെ ചിലപ്പോ ഇത് പുറത്തു വരും, ചിലപ്പോ ഇത് പുറത്തു വരത്തില്ല. ഈ പക്ഷിമൃഗാദികളുടെയൊക്കെ വീഡിയോകൾ ഈ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. പലതരത്തിലുള്ള അത്ഭുതം തോന്നിക്കുന്നു, കടുവ പിടിക്കുന്നത്, ആന പിടിക്കുന്നു, അത് ഇത് 90% എന്താണ് അനിമേഷൻ പോലെയുള്ള ഈ ക്യാമറ ഉപയോഗിച്ച് AI ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇത് വാസ്തവത്തിലുള്ളതല്ല. പക്ഷെ അപ്പൊ പിന്നെ പാരസ്യ വരികയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇന്ന് വിഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. മീഡിയ സൃഷ്ടിക്കുന്ന വിഭ്രാന്തി, കേൾക്കുന്നതിനും കാണുന്നതിനും. ഇപ്പൊ പ്രപഞ്ചം, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ്. നമ്മുടെ പ്രപഞ്ചം ആ കേൾക്കുന്നതും കാണുന്ന ഭൗതിക ലോകത്തായാലും ശരി, ആധ്യാത്മിക ലോകത്തായാലും ശരി, എല്ലായിടത്തു നിന്നും വ്യാപകമായ രീതിയിൽ ഈ ഹൈപ്പർ റിയാലിറ്റി കൊണ്ടുവന്നിട്ട് മനുഷ്യനാകെ ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ മനസ്സിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു വല്ലാത്ത അഭിനിവേശവും എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അതിനെ 100% ഇരട്ടിയാക്കി പൂർണമായും നമ്മളെ ഇതിനടിമയാക്കി ജീവിതം തന്നെ നശിപ്പിച്ചു കളയും. പൂർണമായിട്ട് ജീവിതം തന്നെ ഇല്ലാതായി കളയും. ഒരു സാധാരണ ജീവിതം തന്നെ മനുഷ്യന് നഷ്ടപ്പെടുത്തിക്കളയും. അതാണ് ഇതിന്റെ കുഴപ്പം. എന്താണ് വിശാലാനുസമി ഗാഠമായിട്ട് ആലോചിക്കുന്നത്? എന്തെങ്കിലും പറ്റിയ കാര്യമാണോ? ദുരന്തം എന്ന് വെച്ചാ ഈ പറയുന്നില്ലേ, ഹൈപ്പർ റിയാലിറ്റി ഉണ്ടാക്കുന്നു. അസത്യത്തെ സത്യത്തെക്കാൾ വലിയ സത്യമായി നമുക്ക് എല്ലായിടത്തും കാണിച്ചു തരുന്നു. വാസ്തവം എന്താണ് തിരിച്ചറിയാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? നമ്മളെ വൈകാരികമായി സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത വൈകാരികമായി നമ്മളെ സ്വാധീനിക്കുകയും വൈകാരികമായി ഇമോഷണലായി കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കണം, ഈ വാർത്ത കൊണ്ടുവന്നവന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? ഉടൻ ചിന്തിക്കണം. ഈ വാർത്ത കൊണ്ടുവന്നതിന്റെ പിന്നിൽ എന്തോ ഒരു താല്പര്യം ഉണ്ടാവും. നമ്മളെ വൈകാരികമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്, വൈകാരികമായി നമ്മളെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവനതിന് ലാഭമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹം ഉണ്ടാക്കുക, കാരുണ്യം ഉണ്ടാക്കുക, ഭയം ഉണ്ടാക്കുക, ഇതൊക്കെ നല്ല വികാരങ്ങളാണ് പൊതുവെ നമ്മുടെ വൈപ്പ്. എന്താണ് സ്നേഹം, കാരുണ്യം, ഇതെല്ലാം. പക്ഷെ കൃത്രിമമായിട്ട് ഇവർ ഈ വീഡിയോകളുടെ കൂടെയും വാർത്തകളുടെയും നമ്മുടെ ഉള്ളിൽ എന്താണ് കൃത്രിമമായി കാരുണ്യം ഉണ്ടാക്കും, കൃത്രിമമായി സ്നേഹം ഉണ്ടാക്കും, ഒരു കാരണവുമില്ലാതെ ഭയം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അതൊന്നുകൂടെ ശ്രദ്ധിക്കണം. ഇതിന്റെ പിന്നിൽ എന്താണ്? മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും അത് ചെയ്യുന്നവർക്ക് ചില താല്പര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അപ്പൊ എന്നെ കുറിച്ച് തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ടാക്കിയെന്ന് വെച്ചോ, ഞാൻ എന്താണ് അങ്ങനെ ഒരു വീഡിയോ അത് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ എന്നുള്ളതല്ല, ഒരു ഹൈപ്പ് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. മോശം ഉണ്ടാക്കുന്നതിന് തുല്യമാണിത്. ഒരു മോശം ഒരു വീഡിയോ ഒരാൾക്കുണ്ടാക്കാം, ഇതും ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന കുട്ടികളുടെ തൊക്കെ ഞാൻ പറഞ്ഞിത് പ്രചരിപ്പിക്കരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞു കേൾക്കാതെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു ഇരിക്കുന്ന ആശ. മനസ്സിലായോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, വെറും ഹൈപ്പാണത്. അങ്ങനെ ഒരിക്കലും ഒരാളെങ്ങനെ എന്താണ് ഇതാക്കാൻ പാടില്ല. ചെയ്ത അനാവശ്യവും അസംബന്ധവുമാണ്. അങ്ങനെ ചെയ്ത് അതിന്റെ കാലം പോയി. മനസ്സിലായി? ഇതെന്തോ ബോധമില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോണ്ടിരുന്നാലും നേരിട്ട് പറഞ്ഞാലും ഒരു ബോധം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞ ശേഷം പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്. നല്ലതെന്ന് തോന്നുന്ന രീതി വന്നാലും മോശമെന്ന് തോന്നുന്ന രീതി വന്നാലും ഇത് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ്, രണ്ട് ഹൈപ്പാണ്. ഒരു കഴമ്പുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ പറഞ്ഞാൽ തടയും കയറണ്ടേ? ഇതൊക്കെ പറഞ്ഞ ഒരാളുടെ മനസ്സിലാകണ്ടേ? എന്നെല്ലാരും വിചാരിക്കും ഞങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണെന്ന്. ബുദ്ധി ശൂന്യത കൊണ്ടാണ് ഇത് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. ഇതുണ്ടാക്കിയവരെ ഞാൻ ഒരുപാട് ആൾക്ക് പറഞ്ഞു. പറഞ്ഞിട്ട് എന്താ കാര്യം? ബുദ്ധിശൂന്യന്മാരെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ തികച്ചും അസംബന്ധമായ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊക്കെ നമ്മൾ സ്വയം സമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരാകുന്ന കാര്യങ്ങളാണ്, അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ ഇതുപോലെ കുറെ ആൾക്കാർ അവിടെയുണ്ട്, ബോധമില്ലാത്ത ആൾക്കാർ. കുറച്ചുപേർ ഉണ്ടാക്കുന്നു, കുറച്ചുപേർ പ്രചരിപ്പിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പാടില്ല. അതിന്റെ ഈ പറയുന്ന എന്താണ് മീഡിയ അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാരസ്യ വിപണിയ എന്ന് പറയുന്നതിന്റെ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമ്മള് മുഴുവൻ നമ്മുടെ മീഡിയകള് പ്രത്യേകിച്ച് AI വന്നതിന് ശേഷം മുഴുവൻ മീഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ത് കണ്ടാലും ആദ്യം അതിന്റെ സയന്റിഫിക്കായി അത് ശരിയാകുമെന്ന് ചിന്തിക്കുക, രണ്ടാമത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അതിന്റെ പിന്നിൽ വേണം. ഇപ്പൊ ഈ നടന്ന യുദ്ധം ഉണ്ടല്ലോ, ഇപ്പൊ എത്രയോ മീഡിയകളുടെ യുദ്ധം വന്നു കഴിഞ്ഞു. വേറെ പാകിസ്ഥാൻ അവിടെ ഇവിടെ വന്ന് ബോംബിടുന്നു, ഇവരവിടെ പോയി ബോംബിടുന്നു, എന്തെല്ലാം അതൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളിത് ചെയ്യാനും പാടില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് എന്താണ് ഇതിനെ സെൻസേഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും. മനസ്സിലായോ? സെൻസേഷണൽ ബ്ലാക്ക് മെയിലിംഗ്. ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര വീഡിയോകളൊക്കെ ഉണ്ടാക്കി ഇറക്കുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിലെന്താണ് ഒരു വലിയ വൈകാരികമായൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, നമ്മളെ മനസ്സിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, നമ്മുടെ വ്യക്തിത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. മാനസികമായ ഒരു അടിമത്തം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് പാരസ്യ വിപണി ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്.